أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. وطعم الحديث قال الإمام النووي رحمه الله عن أبي هريرة رضي الله تعالى عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: إن الله طيب لا يقبل إلا طيبا، وإن الله أمر المؤمنين بما أمر به المرسلين، فقال: يا أيها الرسل كلوا من الطيبات. وقال تعالى: يا أيها الذين آمنوا كلوا من طيبات ما رزقناكم، إلى آخره. ثم ذكر الرجل يطيل السفر أشغث أغبر، يمد يديه إلى السماء يقول: يا رب يا رب، ومطعمه حرام، ومشربه حرام، وملبسه حرام، وغذي بالحرام، فأنى يستجاب لذلك. أبو هريرة رضي الله عنه ذلك ما تري حديثا نبي صلى الله عليه وسلم تقول برأينا يدهن كرتو ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു വിശിഷ്ടവാനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, വിശിഷ്ടമായതല്ലാതെ ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. വൈനല്ലാഹ അമറൽ മുഅ്മിനീൻ, അല്ലാഹു സത്യവിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നത് ബിമാ അമറ ബിഹിൽ മുർസലീൻ, അവന്റെ ദൂതന്മാരായ അമ്പിയാക്കളോട് കൽപ്പിച്ച കാര്യം തന്നെയാണ്. ഫഖാല, അവരോട് അല്ലാഹു പറഞ്ഞത്: യാ അയ്യുഹർ റുസുൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലു മിൻ തയ്യിബാത്ത്, നിങ്ങൾ വിശിഷ്ടമായത് മാത്രം ഭക്ഷിക്കുക. വയമലു സാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതായിരുന്നു. അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുലു മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് വിശിഷ്ടമായത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. ഈ കൽപ്പനയാണ് അല്ലാഹു സത്യവിശ്വാസികളോടും പ്രവാചകന്മാരോടും കൽപ്പിച്ചിട്ടുള്ളത് എന്ന് വിശ്വാസ മാതങ്ങൾ പറയുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് തുടർന്ന് പറഞ്ഞു: തുമ്മ ദക്കറ റജുല, പിന്നെ ഒരാളുടെ കാര്യം നബിസ്വല്ലാസ്മാ തങ്ങൾ പറഞ്ഞു: യുത്തീലു സഫറ, അയാൾ ദീർഘമായി യാത്ര ചെയ്തിരിക്കുകയാണ്, തീർത്ഥാടനമോ മറ്റോ. അഷ്ഗഥ അക്ബർ, അയാളുടെ മുടി ജട പിടിച്ചിട്ടുണ്ട്. അക്ബർ, അയാളുടെ ശരീരം മുഴുവൻ പൊടി വരണ്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം യമുദ് അദേഹി ലസമ, ആകാശത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്: യാ റബ്ബ്, അള്ളാഹുവേ നാദ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വമത്തുഹു ഹറാം, അയാൾ തിന്നിട്ടുള്ള ഭക്ഷണം നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണ്. ഓ മഷറബുഹു ഹറാം, അയാള് പാനം ചെയ്ത വെള്ളം നിഷിദ്ധമായിരുന്നു. ഓ മൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം നിഷിദ്ധമാണ്. വഉദ്ദിയ ബിൽ ഹറാം, അയാളുടെ ശരീരം ഊട്ടപ്പെട്ടത് തന്നെ ഹറാമിലാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക, അങ്ങനെയായിരിക്കെ അയാൾക്ക് എവിടെ നിന്ന് പ്രതിഫലം ലഭിക്കാനാണ്? ഫഅന്നാ യുസ്തജാബു ലിദാലിക, അങ്ങനെയായിരിക്കെ അയാൾക്ക് എവിടെ നിന്ന് ഉത്തരം ലഭിക്കാനാണ്? റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. വിശ്വാസമാ തങ്ങൾ പറയുന്നത്, അള്ളാഹു വിശിഷ്ടവാനാണ്, ലായക്കുബലു ഇല്ലാ തയ്യിബ, വിശിഷ്ടമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കയില്ല എന്നാണ്. അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നമ്മള് അള്ളാഹുവിനെ സംബന്ധിച്ച് നബിസ്വല്ലാസ്മാ തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ തയ്യിബുൻ ലായക്കുബലു ഇല്ലാ തയ്യിബ, അള്ളാഹു വിശിഷ്ടവാനാണ്, വിശിഷ്ടമല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒന്നാണ് തയ്യിബ്. അള്ളാഹു വിശിഷ്ടവാനാണ്. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാതരം ന്യൂനതകളിൽ നിന്നും കുറച്ചിലുകളിൽ നിന്നും അള്ളാഹു വിമുഖനാണ്. അങ്ങനെയുള്ള യാതൊന്നും അള്ളാഹുവിനില്ല എന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ ഒരാശയം ഉണ്ടാവും, ഒരർത്ഥം ഉണ്ടാവും, ഒരു വിശേഷണം ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിന് തീബ്, വിശിഷ്ടമായത്, വിശിഷ്ടവാൻ എന്ന പേരുണ്ട്. പിന്നെ തീബ് എന്ന വിശേഷണവും അള്ളാഹുവിനുണ്ട്. അങ്ങനെയുള്ള നാഥൻ ലാ യക്ബലു ഇല്ലാ തയ്യിബ, വിശിഷ്ടമായതല്ലാതെ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ ഹറാമായ സംഗതികള്, മ്ലേച്ഛമായ സംഗതികളൊന്നും അള്ളാഹു സ്വീകരിക്കയില്ല എന്നാണ്. എന്നിട്ട് അള്ളാഹു പിന്നെ മുഅ്മിനീനോട് കൽപ്പിച്ചിട്ടുള്ളത് പ്രവാചകന്മാരോട് കൽപ്പിച്ച കാര്യം തന്നെയാണ്. പ്രവാചകന്മാരോട് പറഞ്ഞത്, പ്രവാചകന്മാരെ, കുലൂമിന തയ്യിബാത്ത്, വിശിഷ്ടമായത് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക എന്നാണ്. അതേപോലെ തന്നെ വിശ്വാസികളോട് പറഞ്ഞത്, കുലൂമിൻ തയ്യിബാത്തി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ വിശിഷ്ടമായത് നിങ്ങൾ തിന്നുക. അപ്പൊ ഹറാമായ ഭക്ഷണം ഭക്ഷിക്കാൻ പാടില്ല. ഹറാം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അയിന് ഹറാമായത്, മദ്യം കുടിക്കാൻ പാടില്ല, പന്നിമാംസം ഭക്ഷിക്കാൻ പാടില്ല. ഇതൊക്കെ നിഷിദ്ധമായ ഐനുകളാണ്. അതേപോലെ ധാർമ്മികമായി വിശിഷ്ടമല്ലാത്തത്, മോഷ്ടിച്ചെടുത്ത ധനം, അതിലൂടെ വാങ്ങിയത്, അതേപോലെ തന്നെ മോഷ്ടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ, പാനീയങ്ങൾ, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ വിശിഷ്ടമായ സംഗതികൾ മാത്രമാണ് ഭക്ഷിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഇതന്നെയാണ് പ്രവാചകന്മാരോട് കൽപ്പിച്ചിട്ടുള്ളത്. ഒരാള് വിശിഷ്ടമായതല്ലാത്ത ഒരു കാര്യം സദക്ക ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. ലായക്കുബലുല്ലാഹു സലാത്തുൻ ബിഗൈരി തഹൂർ, വധു എടുക്കാതെ നിസ്കരിച്ചാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. വലാ സദഖത്തം മിൻ ഖുലൂൽ, കട്ടെടുത്ത പിന്നെ ധനത്തിൽ നിന്ന് ചെലവഴിച്ചാലുള്ള ധർമ്മവും. ഒരാൾ 1 ലക്ഷം റിയാല് കട്ടു, എന്നിട്ട് അതിന്നൊരു 10 ലക്ഷം റിയാല് പള്ളിയിൽ കൊടുത്തു, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അയാളുടെ സദക്ക സ്വീകരിക്കൂല, അയാളത് മുഴുവൻ കൊടുത്താലും സ്വീകരിക്കൂല, അതിൽ നിന്ന് അല്പം കൊടുത്താലും സ്വീകരിക്കൂല, വിശിഷ്ടമായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഈ കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് യായുഹല്ലദീന ആമനു അംഫിക്കൂ മിൻ തയ്യിബാത്തി മാ കസബ്നാകും മാ കസബ്തും യായുഹല്ലദീന ആമനു അംഫിക്കൂ മിൻ തയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെലവ് ചെയ്യുക. ഒമിമ്മാ അഖ്റജ്നാലകും മിനൽ അർദി, ഞാൻ ഭൂമിയിൽ നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നതും കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശിഷ്ടമായത് മാത്രം കൊടുക്കുക എന്നാണ്. അപ്പൊ സമ്പാദിച്ചതിൽ നിന്ന് വിശിഷ്ടമായ ധനം മാത്രം നമ്മൾ ചെലവ് ചെയ്യുക, വിശിഷ്ടമല്ലാത്തത് സമ്പാദിക്കുവാനോ ചെലവ് ചെയ്യാനോ പാടില്ല. അതേപോലെ കൃഷികളിൽ കാർഷിക വിളവിലൂടെ മറ്റൊക്കെ ലഭിച്ചത് അതിൽ നിന്ന് വിശിഷ്ടമായത് മാത്രം നമ്മൾ ഭക്ഷിക്കുകയും പിന്നെ ചെലവ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ കാർഷിക വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും പിന്നെ ധർമ്മം ചെയ്യൊക്കെ ചെയ്യാൻ ആളുകൾ തിരഞ്ഞെടുക്കുക മോശമായ സംഗതികളാണ്. അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നത് വലാ തയ്യമ്മുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, അതില് പിന്നെ മോശമായി നിങ്ങൾ ചെലവ് ചെയ്യാൻ വേണ്ടി പിന്നെ തിരഞ്ഞെടുക്കരുത്. വലസ്തും ബിആഖിദിഹി ഇല്ലാൻ തുമിറൂഫി, കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ അത് സ്വീകരിക്കൂല. വയലമു അന്നല്ലാഹു അനിയുൽ ഹമീദ്, അള്ളാഹു സ്തുത്യർഹനും ഐശ്വര്യവാനുമാണ് എന്ന് നിങ്ങൾ പിന്നെ മനസ്സിലാക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. അതായത് ചെലവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോ ഒരു തെങ്ങ് ധർമ്മം ചെയ്യണം, പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി വഖഫായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഏത് തെങ്ങാ സെലക്ട് ചെയ്യണത്? ഏറ്റവും നല്ല കായ ഉണ്ടാവുന്ന തെങ്ങല്ല, ഏറ്റവും മോശമുള്ള പൊട്ടൻ തെങ്ങ്. അപ്പൊ അതിൽ കായ്ച്ച കിട്ടി ഇല്ലെങ്കിൽ ഇല്ല. ഒരു പാടം പിന്നെ ഒരു കൃഷി ഭൂമി പള്ളിക്ക് വേണ്ടി കൊടുക്കുകയാണ്, ഏതാണ്? വെള്ളം കിട്ടാത്ത കല്ല് നിറഞ്ഞ ഭൂമി, അങ്ങനെയല്ല, ഏറ്റവും വിശിഷ്ടമായതാണ്. അതുകൊണ്ടാണ് പിന്നെ അൻസാരിയിൽപ്പെട്ട ഒരു സഹാബി അദ്ദേഹത്തിന്റെ തോട്ടം എന്ന വചനമിറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ തോട്ടം തന്നെ അദ്ദേഹത്തിന്റെ അടുക്കലുണ്ടായിരുന്ന ഏറ്റവും വില കൂടിയ തോട്ടം അദ്ദേഹം സദക്ക ചെയ്തു. ആ പ്രദേശം എന്നുള്ളത് മസ്ജിദിന്റെ വീട് അകത്താൻ. ചുരുക്കത്തിൽ ഏറ്റവും വിശിഷ്ടമായതായിരിക്കണം ഒരു വിശ്വാസി ചെലവ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത്, ധർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതും ആ രൂപത്തിലുള്ളതാണ്. അപ്പോൾ വിശിഷ്ടമായ സംഗതികൾ ചെലവ് ചെയ്യുക, വിശിഷ്ടമായത് മാത്രം ഭക്ഷിക്കുക, അത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഒരാൾ മോഷ്ടിച്ച ധനത്തിലൂടെ സമ്പാദിച്ച പണം സകാത്ത് കൊടുത്തു അതല്ലെങ്കിൽ ധർമ്മം ചെയ്തു, അള്ളാഹു സ്വീകരിക്കൂല. അതാണ് നൽകിയതിന്റെ അവസ്ഥ. എന്നാൽ ഒരാൾ മോഷ്ടിച്ചെടുത്ത വസ്ത്രത്തിലൂടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്താൽ അയാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയും അതേപോലെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷെ അയാൾ മോഷണത്തിന്റെയും അയാൾ ധരിച്ച വസ്ത്രത്തിന്റെയും ഒക്കെ ശിക്ഷ അയാൾക്കുണ്ടാവും, അയാളുടെ കർമ്മങ്ങൾ പിന്നെ വീടുകയും ചെയ്യും എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ചെലവ് ചെയ്താൽ അത് പൂർണ്ണമായിട്ട് എന്തായിരിക്കണം, വിശിഷ്ടമായിരിക്കണം എന്നാണ്. എന്നിട്ട് ദൈവസ്ലാഹിസ് മതങ്ങൾ പറയാണ് വദക്കറ റജുല, റസൂൽ എന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു അയാള് യുതീലു സഫറ, ദീർഘമായി യാത്ര ചെയ്ത വ്യക്തിയാണ്. അശ്ഗസ അക്ബറ, ആ യാത്ര കാരണം അയാളുടെ തല ജടകുത്തുകയും മുടിയൊക്കെ ചുരുണ്ട് കെട്ടിക്കൊടുക്കുകയും ശരീരം മുഴുവൻ മുടിയും ഒക്കെ പൊടി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണത് പറയാനുള്ള കാരണം? അങ്ങനെയുള്ള അവസ്ഥയിലാണ് അള്ളാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുക. അപ്പൊ ദീർഘമായ ഒരു തീർത്ഥാടനം നടത്തി വരിക, അള്ളാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥന സ്വീകരിക്കാനുള്ള കാരണമായി പറഞ്ഞതാണ് സന്ദർഭങ്ങൾ. ഒന്ന് യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതേപോലെ തന്നെ ഹാജിമാരുടെയും ഉംറക്കാരുടെയൊക്കെ അവസ്ഥ, പൊടി വരണ്ട് മുടിയൊക്കെ ജടകുത്തിയ നിലയിൽ അവർ വന്നാൽ അത് സ്വീകരിക്കും അറഫാ മൈതാനത്തിലുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് ആ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രയാസത്തോടുകൂടി യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ഇൽഹാഖ് നടത്തിയാല് തുടരെ തുടരെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ളൊരു കാരണമാണ് കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തുക. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ യാ റബ്ബ് എന്ന വിശേഷണം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, റുബൂബിയത്ത്, അള്ളാഹുവാണ് സൃഷ്ടി പരിപാലകൻ എന്ന പിന്നെ പേരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചാലൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന, ഇങ്ങനെയുള്ള നാലഞ്ച് കാരണങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കാൻ അർഹപ്പെട്ട പിന്നെ കാരണങ്ങളാണ്. പക്ഷെ അത് ഇയാളിൽ ഉണ്ടായിരിക്കേ തന്നെ അയാളുടെ പ്രാർത്ഥന സ്വീകാര്യമല്ല. കാരണം എന്താണ്? മഅക്കലുഹു ഹറാം വമൽബസുഹു ഹറാം, അയാള് ധരിച്ചിട്ടുള്ള വസ്ത്രം നിഷിദ്ധാണ്. അയാളുടെ മത്യാമുഹു ഹറാം, ഭക്ഷണം നിഷിദ്ധാണ്. അയാളുടെ ശരീരം പോഷിപ്പിക്കപ്പെട്ടത് തന്നെ ഹറാമിലൂടെയാണ്, വളർന്നത് തന്നെ ഹറാമിലൂടെയാണ്. ഫാനായുസ്തജാബുലഹു, പിന്നെ എവിടുന്നാണ് അവർക്ക് അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നാണ്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം തടയപ്പെടാനുള്ള ഒരു കാരണമാണ് നിഷിദ്ധമായ വിഭവങ്ങളും നിഷിദ്ധമായ ഭക്ഷണവും എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥന തടയപ്പെടാനുള്ള പ്രധാന കാരണം അതാണ്. ഹറാമായ ഭക്ഷണം ഭക്ഷിച്ചുകൊണ്ട് അത് വയറിൽ കിടക്കെ അത് ശരീരത്തിലൂടെ പിന്നെ രക്തമായി ഓടിക്കൊണ്ടിരിക്കെ പിന്നെ എത്ര പ്രാർത്ഥിച്ചാലും അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകൂല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. വേറെയും കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കാനുള്ള. ഉദാഹരണത്തിന്, പ്രാർത്ഥിച്ചു ഒരുപാട് ഉത്തരം കിട്ടിയില്ല, ഒരുപാട് പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയില്ല എന്നിങ്ങനെ അവലാതിപ്പെടുക. അതേപോലെ തന്നെ നടക്കാൻ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല കള്ളാഹും ഖദറിന്റെ ഭാഗമായിട്ട് ഭൂമിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ വേണമെന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ പ്രാർത്ഥനയിൽ അതിരി കവിയുക. പിന്നെ അതേപോലെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ അത് വളരെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളാണ്. കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വേറൊരാൾക്ക് അതാ പറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കൂല. അതൊക്കെ പ്രാർത്ഥനയിൽ അതിരികവിയലാണെന്ന് പ്രത്യേകം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ ഈ വ്യക്തിയുടെ വിശേഷണമൊക്കെ പ്രാർത്ഥനയ്ക്ക് അർഹത പിന്നെ ഉത്തരം കിട്ടാൻ അർഹപ്പെട്ട വിശേഷണങ്ങളാണ്. എന്നിരിക്കെ അയാൾക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം അയാൾ തിന്ന ഹറാമായ ഭക്ഷണമാണ്, അയാളുടെ ശരീരം വളർന്നിട്ടുള്ളതും ഹറാമിലൂടെയാണ് എന്ന് സമാധികൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഹലാലായ ഭക്ഷണം ഭക്ഷിക്കുവാനും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.